إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وبعد قال المصنف رحمة الله عليه الطريق إلى الجنة قال أن أبي عبد الله جابر بن عبد الله الأنصاري رضي الله عنهما أن رجلا سأل رسول الله صلى الله عليه وسلم فقال أرأيت إذا صليت المكتوبات وصمت رمضان وأحللت الحلال وحرمت الحرام ولم أزد على ذلك شيئا أدخل الجنة قال نعم رواه مسلم ومعنى حرمت الحرام اجتنبته ومعنى أحللت الحلال فعلته معتقدا حله الطريق إلى الجنة സ്വർഗത്തിലേക്കുള്ള വഴി എന്ന തലക്കെട്ടിലാണ് ഇമാം നവവി 22-ാമത്തെ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, അറഅയ്ത ഇദാ സല്ലൈതുൽ മക്തൂബാത്ത്, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാൻ നിർബന്ധ നമസ്കാരങ്ങൾ നമസ്കരിച്ചാൽ, വസുംതു റമദാന റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ, വഅഹലൽതുൽ ഹലാല ഹലാലായ കാര്യങ്ങൾ അംഗീകരിക്കുകയും, വഹറംതുൽ ഹറാമ നിഷിദ്ധമായ കാര്യങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്താൽ, വലം അസിദ് അലാ ദാലിക ഷൈഅൻ അദ്ഖുലുൽ ജന്ന, ഇതല്ലാത്ത വേറൊരു കർമ്മവും ഞാൻ പ്രവർത്തിക്കുകയില്ല, എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണിത്. അബു അബ്ദുല്ല ജാബിർ ബിൻ അബ്ദുല്ലാഹി ബിൻ ഹറാം അൽ അൻസാരി അദ്ദേഹമാണ് ഉദ്ധരിക്കുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖനായ സഹാബിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ദീർഘകാലം ജീവിക്കുകയും അവസാനം കണ്ണ് കാണാത്ത രൂപത്തിലാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് റസൂലുള്ളാഹി മദീനയിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ച് മദീനയിൽ എത്തുന്നത് വരെയുള്ള വിശദമായ ഹജ്ജിൻ്റെ രൂപം ഈ സഹാബി നമ്മൾക്ക് ഉദ്ധരിച്ച് നൽകിയിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഹദീസുകളിൽപ്പെട്ടതാണ്. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നു. വന്ന ആളുടെ പേര് ചില ഹദീസ് എന്തെങ്കിലും വന്നിട്ടുണ്ട്, നുഅ്മാൻ ബിനു കൗക്കൽ എന്നാണ്. അത് ഹർക്കത്തില്ലാതെ വായിച്ചാൽ നുഅ്മാൻ ബിനു ഗൂഗിൾ എന്ന് വായിക്കും നമ്മൾ പത്താളുകൾ വായിച്ചാൽ. യഥാർത്ഥത്തിൽ വായിക്കേണ്ടത് നുഅ്മാൻ ബിനു കൗക്കൽ എന്നാണ്. ആ സഹാബിയാണ് അത്രേ റസൂലിൻ്റെ അടുക്ക് വന്നിട്ട് ചോദിച്ചത്, അള്ളാഹുവിൻ്റെ ദൂതരെ, ആ റായിത്ത എനിക്ക് പറഞ്ഞു തരണം, എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന്. ഇതാ സൊല്ലൈത്തുൽ മക്തൂബാത്ത്, ഞാൻ ഫർദ് നമസ്കാരങ്ങൾ നിസ്കരിക്കും. അപ്പോൾ സുംതു റമദാൻ, റമദാനിലെ നോമ്പും പിടിക്കും. ഓ അഹലൽത്തുൽ ഹലാല, ഹലാലായ കാര്യങ്ങൾ ഭക്ഷിക്കുകയും ഹലാലായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. ഓ ഹറംതുൽ ഹറാമ, നിഷിദ്ധമായ ഒരു കാര്യവും പ്രവർത്തിക്കൂല, അതിനെ ഞാൻ ഹറാമായി വിശ്വസിക്കും. വലം അസിദ് അലാ ദാലിക ഷൈഅ, ഇതല്ലാത്ത ഒരു പ്രവൃത്തിയും സൽക്കർമ്മവും ഞാൻ പ്രവർത്തിക്കുകയില്ല. അദ്ഖുലുൽ ജന്ന, എനിക്ക് സ്വർഗത്ത് പോകാൻ പറ്റുമോ? കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതെ, പ്രവേശിക്കാൻ പറ്റും. അള്ളാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദീനിനെ സംബന്ധിച്ച് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി അതിലേറെ ചുരുക്കി വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഞാൻ ആകെ പ്രവർത്തിക്കുക, നോമ്പ് പിടിക്കും, നിസ്കരിക്കും, ഹലാലും ഹറാമും പാലിച്ച് ജീവിക്കും, എനിക്ക് സ്വർഗത്ത് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെ എന്ന് പറയാണ്. അയാളുടെ അഭിരുചിക്കനുസരിച്ച് ദീനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുത്തിരിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിമാരെ അഭിമുഖീകരിച്ചിരുന്ന രീതി നമുക്കിതിൽ നിന്ന് കാണാൻ പറ്റും. അദ്ദേഹത്തിനോട് കയർത്ത് ചോദിക്കുകയോ കയർത്ത് മറുപടി പറയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തിട്ടില്ല, മറിച്ച് നിങ്ങൾക്കും സ്വർഗത്തിലെത്താം എന്ന സന്തോഷ വാർത്ത നൽകി അദ്ദേഹത്തിനെ സമാധാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക? ഒരുപാട് കർമ്മങ്ങളൊന്നും പ്രവർത്തിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന അദ്ദേഹത്തിൻ്റെ ധാരണ കൊണ്ടായിരിക്കാം ആ രൂപത്തിൽ പറഞ്ഞത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുക മാത്രമാണ് ചെയ്തത്, അത് പറ്റൂല, നിങ്ങൾ ആ ധർമ്മം ചെയ്യണം, അത് വേണം, ഇത് വേണം എന്നുള്ള കാര്യങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഫർദ് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റും. അത് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നീട് റമദാനിലെ നോമ്പും പിടിക്കുമെന്നാണ്, അതും നിർബന്ധമായ കാര്യമാണ്. പക്ഷേ ഇസ്ലാം കാര്യങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പറയുന്നില്ല. അതായത് സക്കാത്തിൻ്റെ കാര്യം പറയുന്നില്ല. പണ്ഡിതന്മാർ അതിന് പറഞ്ഞ വിശദീകരണം, ഒരു പക്ഷേ സക്കാത്ത് കൊടുക്കാൻ അയാൾക്ക് കഴിഞ്ഞോളൊന്നില്ല, അത്ര ദരിദ്രനായ സഹാബിയായിരിക്കും അദ്ദേഹം, അതുകൊണ്ട് സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചോദിക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിനോട് പ്രത്യേകം ഉണർത്തേണ്ട കാര്യമില്ല. മറ്റൊരു ഫർദായ സംഗതി ഹജ്ജാണ്. ഹജ്ജും അങ്ങനെ തന്നെയാണ്, നിർബന്ധമാണെങ്കിൽ സാമ്പത്തികവും ശാരീരികവുമായ ശേഷി വേണം. അതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അത് പറയാതിരുന്നത് എന്നാണ്. അതുമാത്രമല്ല, വേറെയും കാരണങ്ങളുണ്ടായിരിക്കാം. ഹിജ്റയുടെ 9-ാം വർഷത്തിലാണ് നിർബന്ധമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂബക്കർ സിദ്ദീഖിനെ ഇമാമായി ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. പിറ്റത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹജ്ജത്തുൽ വദാ നിർവഹിക്കുകയും ചെയ്തു. അപ്പോൾ ഇയാളുടെ ചോദ്യം ഒരുപക്ഷെ അതിനൊക്കെ മുമ്പായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഹജ്ജ് പ്രത്യേകം പരാമർശിക്കാത്തത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും ഇവിടെ അഹ്ലൽത്തുൽ ഹലാൽ, ഹലാലായ കർമ്മങ്ങൾ ഞാൻ പ്രവർത്തിക്കും, ഹലാലായ കാര്യങ്ങൾ ഞാൻ പാലിക്കും, എൻ്റെ ഭക്ഷണവും എൻ്റെ വസ്ത്രവും എൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവൃത്തിയും ഹലാലായത് മാത്രമായിരിക്കും, ഹറാമായ ഒരു കാര്യവും ഞാൻ പ്രവർത്തിക്കില്ല എന്ന വാക്കിൽ എല്ലാം ഉൾക്കൊണ്ടു. ഇത് അംഗീകരിച്ച് അയാൾ ജീവിക്കാൻ ശ്രമിച്ചാൽ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് അയാൾ ജീവിക്കേണ്ടി വരും. അത് ആ വാക്കിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതെ നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞതിൽ യാതൊരു അപാകതയില്ലല്ലോ. മറിച്ച് അദ്ദേഹത്തിന് ചെറിയ രൂപത്തിൽ അയാളുടെ ചോദ്യത്തിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് മറുപടി നൽകിയതാണ് ഈ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ജനങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുള്ളത് പോലെ യസ്സിറ വല തുഅസ്സിറ വബശ്ശിറ വല തുനഫ്ഫിറ, സഹാബിമാരെ അബൂ മൂസ അശ്ശരിയെയും മുആദ് ഇബ്നു ജബലിനെയും റളിയല്ലാഹു അൻഹുമ യവരിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞതാണ്, നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കണം, അവർക്ക് പ്രയാസം ഉണ്ടാക്കരുത്. വല തുനഫ്ഫിറ അവരെ വെറുപ്പിച്ചാട്ടി അകറ്റരുത്. വല തഖ്തലിഫ അവിടെ പോയിട്ട് നിങ്ങൾ രണ്ടാളും അഭിപ്രായ വ്യത്യാസത്തിലാവരുത്. വതതാവ നിങ്ങൾ രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കിയൊതുക്കി കൊടുക്കണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശമായി കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ മതപ്രബോധകന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചത് യസ്സിറ വല തുഅസ്സിറ വബശ്ശിറ വല തുനഫ്ഫിറ, നിങ്ങളെ ജനങ്ങൾക്ക് സന്തോഷമുള്ള രൂപ സന്തോഷകരമാകുന്ന രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ചില ആളുകൾ ഇസ്ലാമിലെ ഹറാമുകളൊക്കെ അവതരിപ്പിക്കുന്നത് കണ്ടാൽ ജനങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് ഇസ്ലാം ദീൻ എന്ന് മനസ്സിലാക്കാൻ പറ്റും. സന്ദർഭോചിതമായി കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കേണ്ടതിന് പകരം കിട്ടിയ അവസരത്തിൽ അവർക്കെതിരെ ഒരു തക്ലീഫ്, ഒരു നിയമം പാസാക്കിയ രൂപത്തിലാണ് പല ആളുകളും ദീനിലെ നിയമങ്ങളൊക്കെ കൊണ്ടു നടക്കാറുള്ളത്. വാഹിറു ദേവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.